പ്രപഞ്ചം വീണ്ടും പഴയതുപോലെ തന്നെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്താ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത്? പഴയതുപോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം പഴയതുപോലെ അനുഭവപ്പെടുന്നു. സാധാരണ പറഞ്ഞു വരുന്ന ഒരു രീതി ഉണ്ടെന്നാണ്. പ്രപഞ്ചത്തെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ പ്രപഞ്ചത്തെ ബ്രഹ്മമായിട്ടാണ് അറിയുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനെ പ്രപഞ്ചത്തെ അറിയുന്നു പ്രപഞ്ചമായിട്ട് തന്നെ. പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നത് എങ്ങനെ? പ്രപഞ്ചമായിട്ട് തന്നെ. എന്നുവെച്ചാൽ ശബ്ദത്തെ ശബ്ദമായും സ്പർശത്തെ സ്പർശമായും പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്നതെല്ലാം എന്താണ്? മനസ്സെന്ന് മുൻപോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടോ ഇല്ല എന്നുള്ളതിനും അവിടെ വിഷയമല്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജഗത്തിനെ എങ്ങനെ അറിയുന്നു? ജഗത്തിന് ജഗത്തായി അറിയാൻ പറ്റും. എന്തുകൊണ്ട് ജഗത്തിന് ജഗത്തായി അറിയാൻ പറ്റൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളിലൂടെയാണ് ജഗത്തിന് ഗ്രഹിക്കുന്നത്. അപ്പോൾ അതങ്ങ് ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു അങ്ങനെ അറിയാൻ പറ്റും. അല്ലാ ജഗത്തിന് ആത്മാവായിട്ടോ ബ്രഹ്മമായിട്ടോ ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഗ്രഹിക്കും. അങ്ങനെയാണ് ബ്രഹ്മജ്ഞാനിയുടെ അനുഭവം നമുക്ക് മതപ്രഭാഷണങ്ങളൊക്കെ പലരും തട്ടിവിടുന്ന് കേൾക്കാം. അതൊക്കെ അസംബന്ധമാണ്. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പഴയതുപോലെ തന്നെ ആയിരിക്കും ജഗത്തിൻ്റെ അനുഭവം. പിന്നെന്താ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത? അതിൻ്റെ സത്യാവസ്ഥയും പിന്നെ എന്തറിയും? സത്യാവസ്ഥ എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയുന്നു? അതെന്താണ് സത്യം എന്താണ് അസത്യം രണ്ടും തിരിച്ചറിയുന്നു. സത്യത്തെയും അസത്യത്തെയും രണ്ടും തിരിച്ചറിയും. എങ്ങനെയാണിത് സത്യമായിരിക്കുന്നത് എങ്ങനെയാണ് അസത്യമായിരിക്കുന്നത്? അറിവാണ്. അറിവെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളോടെ ഗ്രഹിക്കുന്നതല്ല. പഞ്ചേന്ദ്രിയങ്ങളോട് ഗ്രഹിക്കുന്ന എന്ത്? പ്രപഞ്ചം. അതാണ് പുനരങ്ങനെ തന്നെ കാണുമെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല. അല്ലാതെ ഇനി ഒരാൾ പറയണം അങ്ങനെയല്ല ബ്രഹ്മജ്ഞാന ജഗത്തിനെ ബ്രഹ്മമായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെയല്ല ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, ഞാൻ ബ്രഹ്മമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയുന്നതിന് അങ്ങനെ ചോദ്യം ചെയ്യാം, അതിനെന്താണ് ദോഷം? ബ്രഹ്മം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതല്ല. കണ്ണുകൊണ്ട് കാണുന്ന സാധനമാണോ പറഞ്ഞു? കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നൊന്നുമില്ല. കണ്ണിൻ്റെ കാണുന്ന എന്തിനെയാണ്? രൂപത്തെയാണ്. ചെവിൻ്റെ കേൾക്കുന്നു ഈ ലോകത്തെയൊക്കെ ബ്രഹ്മമായി കാണുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? ശുദ്ധ മണ്ഡത്തരമാണ്. അങ്ങനെയൊന്നും ആർക്കും കാണാനും കേൾക്കാനൊന്നും പറ്റത്തില്ല. ബ്രഹ്മത്തെ ആർക്കും കാണാനും കേൾക്കാനൊന്നും കഴിയുന്ന സാധനം. അറിയാം എന്താണ് ഞാൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്നൊരാൾക്ക് ഒരു അറിവുണ്ടാകാം. അത് കണ്ണുകൊണ്ട് കണ്ടറിയുന്നതിന് ചെവി കൊണ്ട് കേട്ടറിയുന്നുമല്ല പിന്നെയോ അറിവിനെങ്ങനെയാണ് അറിവിനെങ്ങനെയുണ്ടാകും? അത് മനസ്സിൻ്റെ അറിവാണ്, മനസ്സിലാണ് അറിവുണ്ടാകുന്നത്. അത് കണ്ണുകൊണ്ട് കാണുന്ന അറിവോ ചെവി കൊണ്ട് കേൾക്കുന്ന അറിവോ അല്ല. ഉണ്ടാകുന്നതിന് വിവേകം എന്നിട്ടും പറയുന്നു. കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതൊക്കെ എന്തായിരിക്കും? അതെല്ലാം പഴയതുപോലെ തന്നെ, അതിനൊന്നും മാറ്റമില്ല. കാരണം കണ്ണിൻ്റെ രൂപത്തെ കാണാൻ പറ്റൂ, ചെവിക്ക് അതിനൊരിക്കലും ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. നാം മനസ്സിന് ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും വിവേകം മനസ്സുകൊണ്ട് അറിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മനസ്സ് മനസ്സിന് നിരുപാധികമായ ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല, മറിച്ച് ഉപാധികമായ ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് അറിയാം. നിരുപാധികമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം നിരുപാധികമാണെന്നറിയാം, ബ്രഹ്മം സ്വാഭാവികമാണെന്നും അറിയാം. സ്വാഭാവികമായ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത് രൂപത്തിൽ കാണുന്നത്, അങ്ങനെ അറിയാം. ജഗത്തായി കാണുന്ന എന്താണ്? സ്വാഭാവികമായ ബ്രഹ്മം തന്നെ. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സ്വാഭാവികമായ ബ്രഹ്മമാണ് ജഗത്തായി കാണുന്നത്. നിരുപാധികമാണ് ബ്രഹ്മം എന്നറിയാം, പക്ഷേ അത് എന്താണ്? മനസ്സിന് വിഷയമാകത്തില്ല, മറിച്ചത് നിരുപാധികമാണെന്ന് അറിയാൻ പറ്റും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന വസ്തു, ഈ വസ്തുക്കൾ എന്താണ്? പരമാണുക്കൾ കൂടി ചേർന്ന് ഉണ്ടായതാണെന്നറിയാം. അറിവ് ശരിയാണ്, ഇത് പരമാണുക്കൾ കൂടി ചേർന്നാണെന്നുള്ള അറിവ് ശരിയാണ്. പക്ഷെ പരമാണുവിനെ അറിയുന്നുണ്ടോ? പരമാണുവിൻ്റെ രൂപത്തിൽ തന്നെ അറിയാൻ പറ്റില്ല, എന്നാൽ പരമാണുക്കൾ കൂടി ചേർന്നാണെന്നറിയാം. അപ്പോൾ ഈ ജഗത്തിന് കാരണം ബ്രഹ്മമാണ്, ജഗത്ത് ബ്രഹ്മത്തിൻ്റെ സ്വാഭാവികമായ രൂപമാണ്, ഇതെല്ലാം അറിയാൻ പറ്റും. ബ്രഹ്മം നിരുപാധികമാണ്, ഇതെല്ലാം എന്തുകൊണ്ട് അറിയുന്നത്? മനസ്സുകൊണ്ട് തന്നെ. പക്ഷെ എങ്ങനെയാണോ ഈ സ്വാഭാവികമായ ബ്രഹ്മം എന്ന് പറയുന്ന ജഗത്ത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെ വിഷയമായിരിക്കുന്നത്, അതുപോലെ നിരുപാധികമായ ബ്രഹ്മം വിഷയമാകുന്നില്ല, അതുകൊണ്ട് അതാണ് മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് അറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെ സ്വാഭാവികമായി അറിയുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിരുപാധികമായ തത്വത്തെ മനസ്സുകൊണ്ട് വിഷയമാക്കാൻ കഴിയത്തില്ല. അല്ലാതെ നിരുപാധികമായി ബ്രഹ്മം നിരുപാധികമാണെന്ന് അറിയുന്നുണ്ടല്ലോ, ബ്രഹ്മത്തെ നിരുപാധികമായി. ബ്രഹ്മത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ഇവിടെ പറഞ്ഞു, സ്വാഭാവികം നിരുപാധികമായ രൂപമുണ്ട്, സ്വാഭാവിക രൂപമുണ്ട്. നിരുപാധികമായി ബ്രഹ്മത്തെ അറിയും, ബ്രഹ്മം നിരുപാധികമായി അറിയും, ബ്രഹ്മത്തെ നിരുപാധികമായി അറിയുന്നു എന്നൊക്കെ പറയുമ്പം അവിടെ അത് നിരുപാധികമായ ബ്രഹ്മം മനസ്സിന് വിഷയമാകുന്നില്ലേ? ഉണ്ടോ? എന്തുകൊണ്ട്? നിരുപാധികമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ അറിയുന്നു? അതിനെ അവിഷയമായിട്ടാണ് അറിയുന്നത്, വിഷയം അല്ല എന്നറിയുന്നു. കൊണ്ടാണ് അത് വിഷയമാകാത്തത്. അങ്ങനെ അറിയുമ്പോൾ തന്നെ അയാൾ അറിയുന്നത് എന്താണ്? അത് വിഷയമാണ്. അതെന്തുകൊണ്ട് വിഷയമാകുന്നില്ല? അത് സ്വരൂപമാണ്, സ്വരൂപം വിഷയമാകത്തില്ല. സ്വരൂപം എന്ന് പറയുന്നത് വിഷയമാകുന്നു. കണ്ണ് കണ്ണിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ, കണ്ണുകൊണ്ട് എല്ലാത്തിനെയും കാണാൻ പറ്റും, പക്ഷെ കണ്ണ് കണ്ണിനെ കാണുന്നില്ല. ഇതുപോലെയാണ് അത് സ്വരൂപമായതുകൊണ്ട് അത് വിഷയമാണ്. ഇങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബ്രഹ്മജ്ഞാനി കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്നൊക്കെ പറയുന്നത് എന്താണ്? ബദ്ധമാണ്. കാണുന്നതൊക്കെ എന്താണ്? പ്രപഞ്ചത്തെ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അങ്ങനെ തന്നെ, മുമ്പ് എങ്ങനെ കണ്ടോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഏകമാണെന്ന് അറിയുന്നു, സത്യമാണെന്ന് അറിയുന്നു. ബ്രഹ്മത്തെ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നു? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇതെല്ലാം ഇവിടെ ദർശനമാനി ഒരുപാട് സർവം ഹി സച്ചിദാനന്ദം അത് കൂടെ ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ അറിയുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞ ഒരാളിൻ്റെ പിന്നെ ചർച്ച ചെയ്യുന്നു വ്യവഹാരത്തെ കുറിച്ചാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അയാളുടെ വ്യവഹാരം എങ്ങനെയായിരിക്കും? ബ്രഹ്മജ്ഞാനത്തിനനുസരിച്ചാണോ വ്യവഹാരം? അതേ, പ്രപഞ്ചജ്ഞാനത്തിനനുസരിച്ചാണ് വ്യവഹാരം. പ്രപഞ്ചജ്ഞാനത്തിനനുസരിച്ച വ്യവഹാരം നടക്കില്ല. ബ്രഹ്മജ്ഞാനം അനുസരിച്ചൊരു വ്യവഹാരം ഇല്ല. പറയുന്നു അങ്ങനെയല്ല, എല്ലാത്തിനും ബ്രഹ്മമായി അറിയുന്നു. സാധാരണ പറഞ്ഞു വരുന്ന ഒരബദ്ധമാണ്. അത് പ്രഭാഷണത്തിനൊക്കെ കേൾക്കുന്നു. ആ, അതൊക്കെ ഒരു മയമാണ്. ഗോമയം എന്ന് പറയുമ്പോൾ ഗോമയം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഗോമയം എന്ന് പറഞ്ഞാൽ എന്താ? ചാണകം. ഗോ അല്ല, പിന്നെയോ? ഗോ എന്ന് പറയുന്നവര് ഗോമയം എന്ന് പറയുന്നവര്. ഗോമയം എന്ന് വെച്ചാൽ ചാണകമാണ്. അതുപോലെയാണ് അത് ബ്രഹ്മമയം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ പറയുന്നതാണ്, ബ്രഹ്മജ്ഞാനിക്ക് എന്താണോ എല്ലാം സമത്വ ബുദ്ധിയാണ്. സാധാരണ പറയും എന്താണോ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ സമത്വ ബുദ്ധിയാണ്. എല്ലാത്തിനെയും സമമായി കാണുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനിക്ക് അങ്ങനെ സമത്വ ബുദ്ധിയാണോ ഉള്ളത്? ആണോ? ആണോ? അപ്പോൾ സമത്വ ബുദ്ധിയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയാണ് ഈ സ്വാമി എന്ന് വിചാരിച്ചു. പേര് പറയുന്നു, ഏറെക്കാട് പറഞ്ഞു. സ്വാമിയുടെ മുമ്പിൽ പാൽപ്പായസവും ചാണകവും വെച്ച് കഴിഞ്ഞാൽ എന്ത് കഴിക്കും? അതല്ല, സമത്വ ബുദ്ധിയാണ്. സമമാണ്. നേരത്തെ പറഞ്ഞ ചാണകവും പാൽപ്പായസവും കൂടെ ഭവിച്ചു കൊടുത്ത രണ്ടും പക്ഷിക്കും. എന്തുകൊണ്ട്? സമത്വ ബുദ്ധിയാണ്. സമത്വ ബുദ്ധിക്ക് ബ്രഹ്മജ്ഞാനം അനുസരിച്ച് എന്ത് വ്യവഹാരം പ്രവൃത്തി? ഇപ്പൊ രണ്ടിനെയും ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടും ഒരുപോലെ തന്നെ ഭക്ഷിക്കും. എന്താ പറ്റാത്ത? സമത്വ ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെ? അതൊക്കെ എന്തെല്ലാം തള്ളുകളുണ്ട്. ഇരുമ്പ് കുടിച്ചാൽ കൊള്ളിപ്പോകും. അത്ര ഏത് ഭ്രാന്തൻ? ഒരു നോർമലായ ആള് കുടിച്ചാൽ എന്തായിരിക്കും സ്ത്രീ? അപ്പൊ പിന്നെ ഭ്രാന്തന്റെ കാര്യം പറയാനുണ്ട്? തള്ളുക അതാണ്. ഇരുമ്പൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദഹിച്ചു പോകും. ആരെങ്കിലും കണ്ട, നമ്മളാരെങ്കിലും കണ്ട, ആ പറയുന്നതെല്ലാം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറിച്ച് ഇങ്ങനെയാണ് പല കഥകളും പറഞ്ഞു വരുത്തിയത്. അത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ വരത്തിടത്ത് ഗുരു തന്നെ പറഞ്ഞു. അപ്പം ഒന്നാമത് പഴയ കാലത്ത് അന്ന് കറണ്ടില്ല, ഉണ്ടോ? കറണ്ടില്ല, വെളിച്ചമില്ല, സന്ധ്യയായി കഴിഞ്ഞാൽ എല്ലാവരും ഇരുട്ടാണ്. അപ്പോൾ ഒരുപാട് കഥകളുണ്ടാവും. ഇപ്പോൾ അത് ആ കാലഘട്ടത്തിൽ യക്ഷി ഭൂത പ്രേതങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഒരു സിനിമയിൽ കണ്ടുണ്ടോ ജഗതി രാത്രി ഒരു പോക്കുണ്ട് ഇങ്ങനെ? ഏ ഉണ്ടാ? ഏ ആ അത് എനിക്ക് പേരൊന്നും അറിയത്തില്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് എന്താണ്, ഇത് പ്രേതമാണെന്ന്. ഒരു എന്താണ്, ഒരു സേവക്കാരിയുടെ വീട്ടിൽ പോകുന്നതിന് അവിടെ ചെന്ന് പിടിക്കും വേറെടുത്ത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ തന്നെ എളുപ്പമായിരുന്നു. കാരണം കറണ്ട് ഇല്ലല്ലോ. രാത്രിയിൽ രൂപം കൊണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും അന്ന് ഈ മേലാളന്മാരൊക്കെ അവർക്ക് പകലേ ഉള്ളൂ, അയിത്ത രാത്രി അയിത്തമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഓരോ വീടുകളിൽ രാത്രി പോകാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കിയത്. ഈ ഭൂതം പ്രയാസം അയിത്തോക്കെ പകൽ, രാത്രി ഓരോ കൂരകൾ പൊക്കാൻ പോകുന്നതാണ് ഇങ്ങനെയുള്ള വേഷത്തിൽ. അങ്ങനെയാണ് ഈ ഭൂതപ്രേതങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെയാണ് ഈ പറയുന്നത്. ഇനി അതിന് ഒരു സമാനം വേണമെങ്കിൽ പറയാം. എന്താണോ വലിയ സിദ്ധനുണ്ടായിരുന്നു, വലിയൊരു സിദ്ധൻ, അദ്ദേഹത്തിൻ്റെ സിദ്ധി കൊണ്ടായാണ് എന്താണോ ഇരുമ്പ് തിളപ്പിച്ചെടുത്ത് കുടിച്ചത്. അങ്ങനെ ഒരാൾക്ക് സിദ്ധി ഉണ്ടായിരുന്നു. സിദ്ധി ഉണ്ടായാൽ ചൂടുവെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അംഗീകരിക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം, ചൂട് ചായ ചിലരങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ചൂട് ചായയൊക്കെ കുടിക്കും, ആ പരിചയം കൊണ്ട്. ഇരുമ്പ് തിളപ്പിച്ച് കുടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരു കടന്ന തള്ളായിപ്പോൾ. എന്തിനെങ്കിലുമൊക്കെ അതിന് പോലെ അവരൊക്കെ ഉണ്ട്. ഈ നാട്ടിൻപുറത്ത് രാവിലെ വന്ന് ചായക്കടയിൽ വന്നിരുന്ന് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരം കുടിക്കുന്നത്. അതിനു മുമ്പിൽ ഒരു തിളച്ച ചായ അടിച്ച് ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താൽ അവിടെ തിളച്ച വരി. അവരുടെ സിദ്ധിയാണ്. എന്തുകൊണ്ടാ? എല്ലാം വന്നിരിക്കുകയാണ്, വർഷങ്ങളായി ചെയ്തിട്ട്. നാക്ക് മൂന്ന് താഴോട്ടുള്ള എല്ലാം ഒന്നും അവർക്ക് അറിയത്തില്ല. ഒന്നുകൂടെ കൊണ്ടുവരാൻ പറയും. ഇത്രയൊക്കെ സമ്മതിക്കാം. അതേ കഴിഞ്ഞ് ഇരുമ്പ് തിളച്ച് കുടിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ തള്ളെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. കൊണ്ടൊന്നും പറയാം. അപ്പോൾ സമത്വ ബുദ്ധി കൊണ്ട് നമുക്ക് വിശക്കുമ്പോൾ എന്ത് കഴിക്കും? ചാണകം കഴിക്കും. വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റിയതേ കഴിക്കും, ദഹിക്കുന്നതേ കഴിക്കും. അല്ലെങ്കിൽ ചാണകമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം എടുത്ത് കഴിച്ചു കൊടുത്താൽ സമത്വ ബുദ്ധി ഇത് വയറിളകി പണ്ടാരം ചാണകം കഴിച്ചാൽ എന്തായിരിക്കും സുഖി? വെള്ളം ഞാനെനിക്ക് പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം വരത്തില്ല. ഒരു ദിവസം മുഴുവൻ ആണോ കേൾക്കുന്നൊരു സംശയം പറയുന്നൊരു സ്ത്രീയാണോ? സമത്വ ബുദ്ധി എന്ന് പറയുന്ന ഒരു അറിവ് മാത്രമാണ്. പ്രപഞ്ചത്തെ സമമായി കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട് കാണുന്നതല്ല, ചെവി കൊണ്ട് കേൾക്കുന്നു. അതിന് മാറ്റം വരും. കണ്ണും ചെവിയൊക്കെ മാറിപ്പോകും. മൂക്കുകൊണ്ട് മണക്കുന്നതല്ല, നാക്കുകൊണ്ട് ഇരിക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരും. സാധാരണ മനുഷ്യരും അങ്ങനെയാണല്ലോ, അന്ധന്മാർ. അന്ധന്മാർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ മറ്റേന്ദ്രിയങ്ങൾക്ക് ശക്തി കൂടും. ഒരിന്ദ്രിയത്തിൻ്റെ ശക്തി കുറയുമ്പം അപ്പം നമ്മൾ കേൾക്കുന്ന പോലെയല്ല അവർ കേൾക്കും. നമ്മൾ രുചിക്കുന്ന അതിൽ കൂടുതൽ അവരുടെ മനസ്സും കൂടുതൽ ജാഗ്രത ആവും. ഒരാൾ എന്താണ് മോഹൻലാൽ കണ്ണില്ലാത്തവനായി അഭിനയിക്കുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്, എന്താണ് അതല്ല എനിക്ക് സിനിമയുടെ പേര് അറിയത്തില്ല. ഒരു കൊച്ചിനെയും കൊണ്ട് നടക്കുന്ന അതാണ് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഒരു വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടാണ്. ആ കൊച്ചിനെ അവസാനം വില്ലൻ കൊല്ലാൻ ശ്രമിക്കുന്ന, അപ്പൊ സാധാരണക്കാർക്ക് അറിയാത്ത എന്താണ് അതിൻ്റെ ഒരു രംഗമുണ്ട്. എന്താണ് ഒരു പഴം എടുത്തിട്ട് മുന്തിരിങ്ങ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആ കൊച്ചിൻ്റെ വായിൽ, എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക സിദ്ധികൾ മറ്റേന്ദ്രിയങ്ങൾക്കുണ്ടാകും, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ അതിനുണ്ടാകും. എന്ന് വെച്ചാൽ അവിടെ ഏകാഗ്രത വരുന്നു. കണ്ണിൻ്റെ കുറവ് പരിഹരിക്കാൻ മനസ്സ് ശ്രമിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ പ്രത്യേകതകളൊക്കെ വരുന്നത്. അത് അതൊരു സിദ്ധിയാണ്. അതുകൊണ്ട് എന്താ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്തോ? കാണാൻ പറ്റില്ല, ബ്രഹ്മജ്ഞാനിക്ക് പ്രത്യേക ഇന്ദ്രിയം തന്നെ ഉണ്ട്. ബ്രഹ്മജ്ഞാന ശരീരം എന്ന് പറയുന്നത് എന്താ? ബ്രഹ്മജ്ഞാനിക്ക് പ്രത്യേക ശരീരം തന്നെ ഉണ്ട്. ശരീരം എല്ലാവരുടെയും പോലെ തന്നെ, രോഗം വന്നാൽ അതിൻ്റെ ദോഷങ്ങൾ വരും, കണ്ണു കാണാതെ വരും, പിന്നെ വെള്ളമെഴുത്ത് വന്നാൽ കണ്ണാടി വയ്ക്കണം. ബ്രഹ്മജ്ഞാനി ആകുമ്പോൾ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റും. അസുഖങ്ങൾ ചികിത്സിച്ചു, അതെന്താ ചികിത്സിച്ചില്ല? എവിടെയെല്ലാം പോയി ചികിത്സിച്ചു? ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ചികിത്സിക്കാതെ കണ്ണ് കണ്ണു പോയാൽ പിന്നെ കാണത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പിന്നെ തപ്പി കാണണം. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം. അപ്പോൾ സമത്വ ബുദ്ധി എന്ന് പറയുന്നത് അതൊരറിവ്. പ്രവൃത്തിയിൽ എന്താണ് ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും. അല്ല, എല്ലാം സമമായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഒരു സത്യമാണെന്ന് അറിയുന്നു, അതിന് പ്രവൃത്തിയുമായിട്ട് ബന്ധം അല്ലേ? പ്രവൃത്തിയുമായിട്ട് ബന്ധമില്ല. പ്രവൃത്തി എങ്ങനെയാണ്? ചാണകം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കത്തില്ല, സമത്വ ബുദ്ധി കൊണ്ട് തന്നെ കഴിക്കും. പിന്നെ പാലും പഴമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കഴിക്കും. അപ്പോൾ ബ്രഹ്മജ്ഞാനം അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് പറയുന്ന അറിവ്. അറിവിനനുസരിച്ചിട്ടല്ല പ്രവൃത്തി. പിന്നെ എന്താണ് സാറിന് പറയും? എന്താണ് ബ്രഹ്മജ്ഞാനി സമത്വ ബുദ്ധി ആയതുകൊണ്ട് എല്ലാവരോടും സമമായിട്ടായിരിക്കും പെരുമാറുന്നത്? അങ്ങനെ ആയിരിക്കും? അങ്ങനെ അങ്ങനെ അങ്ങനെ സമത്വമായിട്ടൊന്നും സമത്വമായിട്ട് പെരുമാറാം. സമത്വം എന്ന് വെച്ചാൽ ലോകത്തിൽ എത്രമാത്രം സമത്വം ആകാമോ ആ സമത്വം എത്രമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് സമത്വം അനുസരിച്ച് പെരുമാറണം. അതിന് ബ്രഹ്മജ്ഞാനം വേണ്ട. സാധാരണ മനുഷ്യരും അങ്ങനെയാണ് അല്ലേ? അതിന് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവനെന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഒരുവൻ ബ്രഹ്മജ്ഞാനിയാണ്, അവൻ്റെ വ്യവഹാരത്തിൽ, അവൻ്റെ അമ്മ, ഭാര്യ, സഹോദരി, മകൾ, മറ്റൊരു സ്ത്രീ, എല്ലായിടത്തും ഒരുപോലെയാണ് പെരുമാറുന്നത്. ആർക്കെങ്കിലും പറ്റും ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ലോകനീതിക്കനുസരിച്ച് ഓരോ വ്യക്തികളോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയേ പെരുമാറാൻ പറ്റും. ലോകത്തിൽ ഇപ്പം സമത്വം എന്ന് പറയും, ഉള്ളവനോടും ഇല്ലാത്തവനോടും ഒരേ ബുദ്ധി കാണിക്കുക, എല്ലാം ഒരുപോലെ സ്വീകരിക്കും. നിങ്ങളിപ്പോൾ ആശ്രമത്തിൽ ഒരു കാശുകാരൻ വന്നാൽ അവൻ്റെ പിറകെ ചായയും കൊണ്ടോടും, ഒരു പാവപ്പെട്ടൻ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ വിജയ സ്വാമി അടുക്കവേ ഇങ്ങനെ നടന്നു, നിങ്ങൾ എവിടെ നിന്നാണ് ആരെങ്കിലും ചോദിക്കാം, അന്വേഷിക്കാറുണ്ടോ? ഈ തുഴി ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആ റോഡ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്, എന്താ ആവശ്യം എന്ന് ആരെങ്കിലും ചോദിച്ചു എന്താ? അപ്പോൾ ഇവരെല്ലാവരും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറും, ബോർഡ് മെമ്പർമാരൊക്കെ പോകുന്ന ഗമമാണ് ഞങ്ങളാണ് എൻ്റെയൊക്കെ മേലധികാരികൾ എന്നുള്ള ഭാവത്തിലാണ് ഇങ്ങനെ പോകുന്നത്. ആശുപത്രി കാശുകളും വന്നാലോ, എപ്പോൾ വന്ന്, എവിടെ നിന്ന് വന്ന്, എന്താണ്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, റെസ്റ്റ് എടുക്കാം, എന്നിട്ട് കുളിക്കാം, പിന്നെ സമാധി, 5 മണിയുണ്ട്, 7 മണിവരെ അവിടെ പൂജയാണ്, അതാണ് ഇതാണ്, എന്തൊക്കെ സൽക്കാരങ്ങളാണ്, ഇതൊക്കെ ഇങ്ങനെയല്ലേ സാധനം നടക്കുന്നത്. അപ്പം സമത്വബുദ്ധി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സമത്വബുദ്ധിയാകാം. വ്യവഹാരത്തിൽ രണ്ടുപേരും ഒരുപോലെ കാണുക, പണമുള്ളവനെയും പണമില്ലാത്തവനെയും കാണുക. ഇതിനും ബ്രഹ്മജ്ഞാനമൊന്നും വേണ്ട, എന്തുകൊണ്ട്, ഒരു സാമൂഹ്യ ബോധം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യനോട് പെരുമാറേണ്ടതെന്നുള്ള ഒരു സാമൂഹ്യ ബോധം മതി. അത് നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുന്നവന് നമ്മൾ മുതലാളിമാരായിട്ട്, ഞാനിവിടെ മുതലാളിയാണ്, നമ്മൾ ഇതിൻ്റെ മുതലാളിമാരാണ്. പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞാൽ അവനെ പരിഗണിക്കത്തേ ഇല്ല, എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല, എന്തുകൊണ്ട്, അവന് കാശില്ല. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് ധാരാളം. അപ്പോൾ ഇതിന് എന്താണ് ബ്രഹ്മജ്ഞാനമൊന്നും വേണ്ട, വേണം. അപ്പോൾ ബ്രഹ്മജ്ഞാനവും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ സമത്വബുദ്ധി എന്ന് പറയുന്നത് വ്യവഹാരത്തിൽ മനുഷ്യന് സാമൂഹ്യ ബോധം കൊണ്ടുവരേണ്ട സമത്വബുദ്ധി എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ കാണുന്നവരെ ഉണ്ട്. അവർ പുറകെ നടക്കാൻ പറ്റുമല്ല, അപ്പം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ചാണ് നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. അതൊക്കെ ആവശ്യമുള്ളിടത്ത് നമ്മളോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റത്തിൽ എന്താണ് ഇത്തരം ഒരു വേർതിരിവ് വരാൻ പാടില്ല എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ വരുന്നവരടുത്തെല്ലാം ഇവിടെ തീർത്ഥാടനം നടക്കണം എന്ന് വെച്ചോ, ശാരദാ മഠത്തിൻ്റെ താഴോട്ടിറങ്ങിയിരുന്നു, എവിടെ നിന്ന് വരുന്നു എന്നെല്ലായിടത്തും ചോദിക്കാൻ പറ്റും, നടക്കുന്ന കാര്യമാണ്. സമത്വം പ്രകടിപ്പിക്കാൻ പോയാൽ കാര്യം നടക്കും, സമത്വം പ്രകടിപ്പിച്ചിട വിചാരിക്കട, എല്ലായിടത്തും എനിക്ക് വരുന്ന അവിടെ ചെന്ന് നിന്നിട്ട് എല്ലായിടത്തും ചോദിക്കട, ഇവിടെ ഗാഡി കിട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്നവരല്ല. നമ്മളുടെ മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. സമത്വം എന്ന് പറയുന്നത് അതിൻ്റെ പ്രായോഗികതയോടെ നോക്കണം. നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് കാശുള്ളവനും കാശില്ലാത്തവനും അങ്ങനെ ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയവൻ ചെറിയവൻ എന്നുള്ള രീതിയിലായിരിക്കരുത്. അവർക്ക് നമ്മളെ ഒരാളിനും നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ നമ്മൾ സഹായിക്കണമെന്നാണ് അതിൻ്റെ താല്പര്യം. അത് കാലദേശ ഉചിതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന ബ്രഹ്മജ്ഞാനമൊന്നും വേണ്ട. അപ്പോൾ ഗുരുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, ഗുരുവിൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അന്ന് ഗുരു എല്ലാവരെയും അന്ന് ഏറ്റവും വലിയ ജാതീയമായ വേർതിരിവ് നിന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും സ്വീകരിച്ചു. അതൊരു സാമൂഹ്യ ബോധമാണ്, ഗുരുവിൻ്റെ സാമൂഹ്യ ബോധം. അങ്ങനെ ഒരു ഭേദം മനുഷ്യരിലില്ല. ഗുരുവിൻ്റെ സിദ്ധാന്തം എന്തായാലും മനുഷ്യനാണ്, മനുഷ്യത്വം ചാടും. അപ്പോൾ എല്ലാവരും മനുഷ്യരായി കണ്ട് സ്വീകരിച്ചു. എല്ലാവരും മനുഷ്യരായി കാണുന്നത് എന്താ? ബ്രഹ്മജ്ഞാനമാണ്, ആണോ? എല്ലാവരും മനുഷ്യരായി കാണുന്നു ബ്രഹ്മജ്ഞാനമുണ്ട്, അതിനാണ് സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. ഇപ്പം ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും മനുഷ്യരായി കാണണമെന്നില്ല. അല്ലേ, അത് ഗുരുവിൻ്റെ ഒരു സിദ്ധാന്തമായിരുന്നു. എല്ലാവരും മനുഷ്യരാണ്, ഇല്ലായിരുന്നു, വളരെ സ്പഷ്ടമല്ല. ശങ്കരാചാര്യർ അത് കാലത്തിൻ്റെ വ്യത്യാസം. ഗുരുവിനും 1000 വർഷം മുമ്പാണ് ആര് ജീവിച്ചിരുന്നത്? ശങ്കരാചാര്യർ. അപ്പോൾ അന്നത്തെ ഒരു മൂഢമായ ചിന്താഗതി, അതാണ് സാമൂഹിക വിഷയങ്ങളിൽ എന്താണ്, അവിടെ ബ്രഹ്മജ്ഞാനി ആയിരുന്നു, സംഗതിയൊക്കെ ശരിയല്ല, പക്ഷെ സാമൂഹ്യ കാര്യങ്ങളിൽ ആള് വെറും മൂഢനായിരുന്നു, വിവരദോഷിയായിരുന്നു. ആര്? ശങ്കര. ഭാവിയിൽ മനുഷ്യൻ എങ്ങനെ ആണ് ചിന്തിക്കുന്നത്? ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ആൾക്കാർ എന്നെ വിമർശിക്കും എന്നൊന്ന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇപ്പൊ സാമൂഹ്യ ബോധത്തിൽ ആൾ വെറും മൂഢനായിരുന്നു. ഈ പറയുന്ന ആളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വെറും മന്ദബുദ്ധിയായിരുന്നു. എന്നാൽ ബ്രഹ്മത്തെക്കുറിച്ച് നല്ല പിടിപാടും ഉണ്ടായിരുന്നു. ബ്രഹ്മത്തിൽ പിടിപാടുണ്ടായെന്ന് വിചാരിച്ച ഒരാൾക്ക് സമത്വ ബുദ്ധി വേണമെന്നില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്, ശങ്കരാചാര്യ വഴി ബ്രഹ്മജ്ഞാനി പിന്നെ എന്താ സമത്വ ബുദ്ധി ഇല്ലാത്ത? അതിന് ബ്രഹ്മജ്ഞാനമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന ഇതാണ്. അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. എന്താണ് മനുഷ്യന് ജാതി? മനുഷ്യത്വമാണ്. അത് ബ്രഹ്മജ്ഞാനമുണ്ട്, മനുഷ്യന് മനുഷ്യനായിട്ട് തന്നെയുണ്ട്, പട്ടിയെ പട്ടിയായിട്ട് തന്നെയുണ്ട്. പക്ഷെ മറ്റങ്ങനെയായിരുന്നു. അപ്പം അത് സാമൂഹ്യ ബോധത്തിലൊന്നും വ്യത്യാസം. 1000 വർഷം കഴിഞ്ഞപ്പോൾ വന്ന ഗുരുവിൻ്റെ ചിന്താഗതി ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ പഴയ മണ്ടത്തരങ്ങളൊക്കെ എന്ത് ചെയ്തു? തിരുത്തി. ശങ്കരാചാര്യർക്ക് തോന്നിയിരുന്ന മണ്ടത്തരങ്ങളെല്ലാം ഗുരു തിരുത്തി. അത് ശരിയല്ല, അങ്ങനെ അല്ല മനുഷ്യനെ പണി. കാലം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഗുരുവിൻ്റെ സാഹചര്യങ്ങൾ, ജനിച്ച ജീവിച്ച ചുറ്റുപാടും കണ്ട സാഹചര്യങ്ങളനുസരിച്ച് ഗുരുവിൻ്റെ ചിന്താഗതി മാറി. ശങ്കരാചാര്യർ വലുതായി കൊണ്ടു കടന്ന ഗുരു എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്നാണ് ബ്രഹ്മജ്ഞാനവും ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ ഇതിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രഹ്മജ്ഞാനി എങ്ങനെ ആയിരിക്കണം? ചാണകവും പാലും ഒരുപോലെ തന്നെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് അതാണ് സമത്വം എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. എന്തുകൊണ്ടാണത്? ലോകത്തെ ഒന്നായി കാണാൻ, ലോകത്തെ ഒന്നായി കാണുന്ന നമുക്ക് പറയാം. എന്നിപ്പോൾ പറയും ഗ്ലോബലൈസേഷൻ, ലോകത്തെ ഒന്നായി കാണാം. അതിന് ബ്രഹ്മജ്ഞാനമായിട്ടൊന്നും ബന്ധമില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ജനസിപ്പെട്ടത് എല്ലാ മനുഷ്യരാണ്. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഇന്ന് മനുഷ്യനുണ്ട്, എല്ലാ ദേശവും ഒരുപോലെയാണ്. അതിനൊന്നും ബ്രഹ്മജ്ഞാനമായിട്ട് ബന്ധമില്ല. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ നമുക്ക് പറയാം എന്താണോ ഭൗതികമായ സമത്വം. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പറയാം എന്താണോ ആത്മീയ സമത്വം. ഈ രണ്ട് രണ്ടായി മനസ്സിലാക്കും. ജഗത്തിൽ നമുക്കുണ്ടാവുന്ന എന്താണോ പരമാവധി ഉണ്ടാക്കാൻ പറ്റിയത് ഭൗതിക സമത്വമാണ്. പക്ഷെ അതിനൊരുപാട് പരിമിതികളുണ്ട് ആ ഭൗതിക സമത്വത്തിൽ. ഗുരു ഭൗതിക സമത്വം വേണമെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരു ഭൗതിക സമത്വം വേണമെന്ന് പറഞ്ഞു സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട്. മനുഷ്യന് നീതി നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് സാമൂഹ്യം നീതിക്ക് വേണ്ടിയിട്ട് ഭൗതികമായ സമത്വം വേണം അങ്ങോട്ട്. അപ്പോൾ ശങ്കരാചാര്യരെ സംബന്ധിച്ച് ഈ സാമൂഹ്യ നീതിയെക്കുറിച്ചൊരു ബോധമുണ്ടായിരുന്നു നോക്കിലാണ്. സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വളരെ വികൃതമായിരുന്നു. തതുർ പറഞ്ഞു അതാണ് നീതി എന്നാണ്. ഉച്ചനീചത്വം കൊണ്ടുള്ള ചാതുർ വർണ്ണയമാണ് നീതി എന്നാണ് ആര് കണ്ടത്? അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതിന് ഇത് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മളും പ്രസംഗിക്കുന്ന എന്താണോ ബ്രഹ്മജ്ഞാനി എല്ലാം ബ്രഹ്മജ്ഞാനം കൊണ്ടെല്ലാം സമമായി കാണുന്നു. ബ്രഹ്മജ്ഞാനം കൊണ്ടങ്ങനെ അത് നീതിബോധമുള്ളവനാണ് എങ്ങനെ എല്ലാത്തിനെയും സ്വന്തമായി കാണും. ഇത് വ്യക്തമായും തരും.